Start camera. Rolling, sir. Action. പുതിയൊരു കട കടയുടെ തല അതിലൊരു കൊല കട കട കട തല തല തല കൊല കൊല കൊല കട കട കട തല തല തല കൊല കൊല കൊല കട കട തല തല കൊല കൊല കട തല കൊല കട തല കൊല തല കൊല കട തല കൊല കട തല കൊല തല കൊല ഇടഞ്ഞ കൊമ്പന്റെ വലം കണ്ണിന്നറ്റം വളഞ്ഞ തൂട്ടിട്ട് വലിക്കടാ ചെമ്പരത്തി പൂന്തലയൻ കാട്ടുകോഴി ചെറു ചിറകു വിരിക്കാം ചുവടും പഠിക്കാം ആറ്റുകൈതയുടെ തണവും കൊണ്ടാട്ടമാടണൊരു നീലമീനിനെ കാണും നേരം കൊതിയിൽ കോർക്കാം മഴവിലും കൂടാ മഴയത്ത് നടാ മഴ കൊണ്ട് പഴയൊരു കഥ പുതിയൊരു പട തടത്തല കൊല കടത്തല കൊല തല കൊല പുലിക്കൊട്ടിന്റെ നീ വയറ്റത്തടിച്ചിട്ട് റൗണ്ട് മുഴുവനും നടക്കടാ